ബഹുദൈവ വിശ്വാസികളെ ദൈവവിശ്വാസികളെ കാണുന്നിടത്ത് വച്ച് അവരോട് യുദ്ധം ചെയ്യണം, കൊല്ലുകയും വേണം എന്ന് പറഞ്ഞ ആളാണ്. നബി പറഞ്ഞ അള്ളാഹ് പറഞ്ഞു എന്നാണ്. ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആര്? നിങ്ങളൊക്കെ തന്നെ. നിങ്ങൾ ഇവിടെ വന്ന് മേളിൽ വന്ന് ഗുരുവിനെ ആരാധിക്കും, താഴെ പോയി ശാരദാദേവി ആരാധിക്കും, അപ്പുറത്ത് പോയി ബോധാനന്ദ സ്വാമി ആരാധിക്കും. അപ്പൊ ബഹുദൈവ വിശ്വാസികളാണ്. നിങ്ങളെയൊക്കെ എവിടെ വെച്ച് കാണുന്നോ അവിടെ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യണം, വധിക്കണമെന്നും എഴുതിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ബഹുദൈവ വിശ്വാസി എന്ന് പറയുന്ന ആള്, അയാളുടെ തെറ്റെന്ന് പറയുന്നത് ബഹുദൈവത്തെ വിശ്വസിക്കുന്നു, അതാണ് തെറ്റ്. പിന്നെ പറയുന്നു അവനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നിടത്തെല്ലാം പതിയിരിക്കണമെന്ന്, ഒളിച്ചിരുന്ന് ആക്രമിക്കണമെന്ന്, ശക്തനാണെങ്കിൽ. ഖുർആനിലെ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്, മതവിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ മതവിശ്വാസം തീവ്രമായെന്ന് വിചാരിച്ചാൽ ആർക്ക് അതുകൊണ്ട് എന്താ ദോഷം? അത് അവരവരുടെ വിശ്വാസം തീവ്രമായിരിക്കുന്നതുകൊണ്ട് വേറെ ആർക്കും ദോഷമൊന്നുമില്ല. ആരുടെ വിശ്വാസം അവരവരുടെ വിശ്വാസം തീവ്രമായിരിക്കണം. നിങ്ങൾക്കിപ്പോ ഗുരുവിൽ വിശ്വാസമുണ്ട്, തീവ്രമല്ലേ? അല്ലേ? തീവ്രം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണോ? തീവ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ എന്നുള്ള അർത്ഥം. തീവ്രമായ വേദനയുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രമായ ദുഃഖമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ഏറ്റവും കൂടുതൽ. അപ്പൊ തീവ്രമായ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ദോഷമുള്ള കാര്യമുണ്ട്. അതുപോലെയാണ് തീവ്ര വിശ്വാസം. ഒരാളെ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. ഇപ്പൊ തീവ്ര വിശ്വാസമെന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല. ഈ പറയുന്നതിലാണ് ദോഷം. എന്താണ്? ബഹുദൈവ വിശ്വാസികളെ അംഗീകരിക്കുന്നില്ല. കാണുന്നിടത്ത് വെച്ച് അവരോട് യുദ്ധം ചെയ്യുക, വധിക്കുക. പിന്നെ അതിന് ഇളവ് കൊടുക്കുന്നുണ്ട്. ഇളവെന്നു വെച്ച് കഴിഞ്ഞാൽ അവര് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ വെറുതെ വിട്ടയ്ക്കുക. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ? ഇസ്ലാം മതം സ്വീകരിക്കണം, 5 നേരം നമസ്കരിക്കണം, പിന്നെ ഇസ്ലാമിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാം, പിന്നെ അവരെ ഉപദ്രവിക്കരുത്. അപ്പൊ ഇങ്ങനെ ഒരു മതം പഠിപ്പിക്കുമ്പോൾ അത് ശരിങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ള മാത്രമല്ല, നീ പറയുന്നത് നബിയാണ് അവസാനത്തെ പ്രവാചകൻ. ഈ ഉപദേശങ്ങളെല്ലാം അത് ഈ പറയുന്ന ആയത്തുകളായാലും ശരി, മറ്റ് പ്രമാണങ്ങളായാലും ശരി, ലോകാവസാനം വരെ പാലിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. ലോകാവസാനം വരെ ഇതൊക്കെ നിലനിൽക്കണമെന്നാണ്. ഇന്ന് എന്നും നിലനിൽക്കണം. അപ്പൊ എന്നായാലും എന്താണ് ഒരു സത്യനിഷേധി, ഒരു സത്യനിഷേധിയോട് യുദ്ധം ചെയ്യുക, ഇതാണ് ഖുർആൻ പറയുന്നത്. ഇതും 9-ാം അധ്യായത്തിൽ പറയുന്ന സത്യനിഷേധിയോടും കപട വിശ്വാസിയോടും. ഈ സത്യനിഷേധി എന്ന് ഖുർആനിൽ പറയുന്ന എന്താണോ, മുഹമ്മദ് പറഞ്ഞ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവൻ സത്യനിഷേധി. മാത്രം പോരാ, മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവനും സത്യനിഷേധിയാണ്. ഇതാണ് പ്രധാനമായ സത്യനിഷേധി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ അംഗീകരിക്കണം, മുഹമ്മദിനെ പ്രവാചകനായും അംഗീകരിക്കണം. റസൂൽ എന്ന് വെച്ചാൽ പ്രവാചകനാണ്. അങ്ങനെ റസൂലായി അംഗീകരിക്കാത്തവനെ അവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നവനെ അങ്ങോട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതേ യുദ്ധത്തിലെല്ലാം അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോൾ. ഇത് പറയുന്നത് സത്യം നിഷേധി കപടവിശ്വാസി എന്ന് പറഞ്ഞവർ മുനാഫിക്കുകളെന്ന് പറയും. എന്നുവെച്ചാൽ അവൻ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ഒരുത്തൻ മുനാഫിക്കാണെന്ന് വെച്ചാൽ അവൻ കപടവിശ്വാസിയാണെങ്കിൽ അവനെ ബോധവൽക്കരിക്കാനാണ് പറയുന്നത്. യുദ്ധം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കഴിയുന്നത്ര ബോധവൽക്കരിക്കുക, അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതങ്ങനെ പറയാൻ കാരണം ഈ മുഹമ്മദ് എന്ന് ആൾക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മദീനയിൽ വന്ന് ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ മദീനയിലെ ആയത്തുകളാണ് 9-ാം അധ്യായമൊക്കെ. അവിടെ വന്ന് ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പേടിച്ചു. പേടിച്ച് കാരണം കൊന്നുകളയും. ഇതല്ലേ പറയുന്നത്, കൊല്ലാൻ പറയല്ലേ. അതുകൊണ്ട് ഇവരെ കൂടെ ചേർന്നിട്ട് ശരിയായ വിശ്വാസികളല്ലാതെ ഇവരെ കൂട്ടത്തിൽ ചേർന്ന് താമസിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ആയത്തുകൾ എന്നൊക്കെ പറയുന്നത് ഓരോരോ സന്ദർഭം അനുസരിച്ച് ഇറങ്ങുന്നതാണ്. അവൻ പറയുന്നു അവരോട് യുദ്ധം ചെയ്യുക, പക്ഷെ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കൂട്ടത്തിലുള്ള ചതിയനെ യുദ്ധം ചെയ്യുക എന്നാണ് ആ പറയുന്നത്. പക്ഷേ സത്യനിഷേധികളെന്ന് പറയുന്നത് പറയാൻ കാരണം ആദ്യം മക്കയിലിരുന്ന് ഖുറൈഷികളോട് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവിടെ ഒരാളാവ് ഉണ്ടായിരുന്നു. ഈ അള്ളാഹു എന്ന് പറയുന്നത് മക്കളുള്ള ആയിരുന്നു. അത്ത മനാത്ത ഉസ എന്നൊക്കെ പറഞ്ഞ് മക്കളുണ്ടായിരുന്നു. അവരൊക്കെ ഈ മക്കളുള്ള അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത്. ആ അള്ളാഹുവിനെയാണ് മാറ്റിയെടുത്തത്. പിന്നെ നബി പറഞ്ഞ് അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ആരും ജനിപ്പിച്ചിട്ടുമില്ല, എന്ന് വെച്ചാൽ അവൻ മക്കളില്ല. അപ്പം അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു, അറബികളുടെ ഈ കാട്ടറബികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു ഈ അള്ളാഹു എന്ന് പറയുന്നത്. അല്ല നബി കൊണ്ടുവന്നതൊന്നുമല്ല, പക്ഷെ അത് മക്കളുള്ള അള്ളാഹു. അപ്പൊ ഈ മക്കളില്ലാത്ത അള്ളാഹു എന്ന് പറയുമ്പോൾ ഏകദൈവം. കബയിൽ 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു കല്ലിനെ അവിടെ വെച്ച്. അതൊക്കെ ഏക വിഗ്രഹാരാധന തന്നെയാണ്, അല്ല എന്നൊക്കെ അവർ പറയുമെങ്കിലും അവിടെ പോയി അതി ചുംബിക്കണം. അപ്പൊ പിന്നെ വിഗ്രഹാരാധന അല്ല എന്നും ഒരു മുസ്ലിം എവിടെ ഒരു മുസ്ലിം ഒരു വീട് വയ്ക്കുമ്പം ഒരു കക്കൂസ് ഉണ്ടാക്കി അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, ആ കല്ലിൻ്റെ നേരെ കക്കൂസ് അങ്ങോട്ട് വയ്ക്കാൻ പാടില്ല. അതാ പറഞ്ഞു വരുന്നത്. അവർക്കും ഉണ്ടായിരുന്നു ഒരുപാട് 360 കല്ലുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് മക്കളൊക്കെ ഉള്ള ഒരു ദൈവമായിരുന്നു അല്ലാഹു. അതിനെ എന്ത് ചെയ്തു, മാറ്റി ഒരു ദൈവമാക്കി. അപ്പോൾ ഒരു ദൈവം പിന്നെ ഒരു പ്രവാചകൻ, അത് കഴിഞ്ഞ് ഒരു പ്രവാചകനായി. ഇനി ഒരു പ്രവാചകൻ, മുമ്പ് പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി 124,000 പ്രവാചകന്മാരുണ്ടായിരുന്നൊക്കെയാണ് മുഹമ്മദ് പറയുന്നത്. ആരായി 124,000 എന്ന് ചോദിച്ചാൽ അതൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങ് പറയുകയാണ് 124,000 പ്രവാചകന്മാരുണ്ടായിരുന്നു. അവിടെയുള്ള പ്രവാചകന്മാരെ എണ്ണിയാൽ 10-ോ 20-ോ പേര് വരും, അതിൽ കൂടുതൽ വരത്തില്ല. അപ്പം അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഒരള്ളാഹു ഒരു പ്രവാചകൻ, ഇത് ഈ ഖുറൈശികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ശ്രമിച്ചപ്പോൾ അവർ അംഗീകരിച്ചില്ല, കാരണം അവർ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇത് ഇവിടെ നടക്കില്ല എന്ന് 12 വർഷം വിചാരിച്ചിട്ട് ഇവിടെ ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയൊക്കെ ഉണ്ടാവും. മുഹമ്മദ് നബിയുടെ അച്ഛൻ നബി ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി, പിന്നെ അവർ അപ്പൂപ്പനാണ് വളർത്തിയത്. ഈ അപ്പൂപ്പൻ പോലും മരണം വരെ ഈ മുഹമ്മദ് നബി പറഞ്ഞത് അംഗീകരിച്ചില്ല. എങ്ങനെ? താൻ പ്രവാചകനാണെന്നും അള്ളാഹു ഏകദൈവമാണെന്നും. അള്ളാഹുവിനെ അംഗീകരിച്ച പോലെ ഏകദൈവം പഴയ അവരുടെ വിശ്വാസത്തിലുള്ള അള്ളാഹുവിനെ സ്വീകരിക്കാൻ പാടില്ല. ഇത് അംഗീകരിച്ചില്ല, മരണം വരെ അങ്ങേര് അംഗീകരിച്ചില്ല. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളായി, പ്രശ്നങ്ങളായി, അവിടുന്ന് ഓടിപ്പോയി എന്ന് വെച്ചാൽ ഓടിപ്പോയൊന്നുമല്ല, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ ആൾക്കാരെ വിട്ട് മദീനയിലുള്ള ഗോത്രങ്ങളുമായിട്ട് കരാറുകളൊക്കെ ഉണ്ടാക്കി അവിടെ പോയി. അവിടെ പോയിട്ട് 10 വർഷം ഈ നബി അവിടെ ചെന്നതിന് ശേഷം ഈ നബി ഈ പോയ ആൾക്കാരൊക്കെ അവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഇവർ ജീവിച്ച് കൊള്ളയടിച്ചാണ് ജീവിച്ചത്, വേറെ അവർ ഒരു തൊഴിലും ചെയ്തിട്ടില്ല. അതേസമയം മക്കയിലായിരുന്നപ്പം നബി നല്ലൊരു കച്ചവടക്കാരനായിരുന്നു, ഫാത്തിമയുടെ മാനേജരായിരുന്നു. ഫാത്തിമ എന്ന് പറയുന്ന ഒരു വിധവ, അവരെ വിവാഹം കഴിച്ചു, അവരുടെ മാനേജരായിരുന്നു, കച്ചവടം നടത്തിയ ആളാണ്. പക്ഷെ മദീനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പ്രവാചകനായി, പിന്നെ കച്ചവടമൊന്നും ചെയ്തില്ല. എഴുത്തുമായനെ അറിയില്ല എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നബി എന്ന് പറയുന്നത് ഈ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുമായിരുന്നു. ആൾ വലിയ ബുദ്ധിമാനുമാണ്. അപ്പോൾ കച്ചവട ആവശ്യത്തിന് സിറിയ പോലെയുള്ള ജോർദാൻ അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് കണ്ടുപിടിക്കുകയും ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുകയും ചെയ്തു. അന്നത്തെ അറിവ് ഉണ്ടായിരുന്നു. അപ്പോൾ എഴുത്തുമായനി എന്ന് പറയുന്ന അന്ന് വളരെ അപൂർവമായിരുന്നു, അറിയാമെന്നുള്ളൊരു വളരെ ചുരുക്കം പേരെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ അറിവിനെ എഴുത്തുമായനി അറിയണമെന്നില്ല. ഈ യാത്രയിലൂടെയും മറ്റും ബുദ്ധിമാനായ ഒരാളാകുമ്പം വളരെ എളുപ്പ അറിവൊക്കെ നേടും, അങ്ങനെ അറിവുണ്ടായിരുന്നു. എഴുത്തുമായനിയെന്ന് വളരെ കുറച്ചു പേർക്ക് അറിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഖുർആൻ മനഃപ്പാഠം ചെയ്തത് എല്ലാവരും. അപ്പോൾ നബി ഇങ്ങനെ പറയും, മറ്റുള്ളവർ മനഃപ്പാഠം ചെയ്യുമെന്ന്. കാരണം ദൈവം അള്ളാഹു പറഞ്ഞതെന്നല്ലേ അവരെ വിശ്വാസം. അപ്പോൾ അവരെ അടുത്ത് ഖുറൈശികളുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ബഹുദൈവ ആരാധകരായ അവർ നബിയെ അംഗീകരിച്ചില്ല. അത് കഴിഞ്ഞ് മദീനയ്ക്ക് പോയി അവിടെ കൊള്ള ആരംഭിച്ചു. ഈ കൊള്ളയടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബിയുടെ മനസ്സിലുണ്ട് തിരിച്ച് മക്കയിൽ പോയി അവിടെ തൻ്റെ ഏകദൈവ വിശ്വാസത്തെ പ്രചരിപ്പിക്കണമെന്നുള്ളതുകൊണ്ട്. കാരണം തൻ്റെ ഗോത്രം അതാണ്, ഖുറൈശി ഗോത്രമാണ്. അപ്പോൾ അതിന് അവിടെ ചെന്നിട്ട് ആളും അർത്ഥവും സൈന്യമൊക്കെ സംഘടിപ്പിച്ച് അവസാനം 19,000 എന്ന് പറയുന്നു, ചിലർ പറയുന്നു 10,000 എന്ന് സൈന്യമായിട്ട് തിരിച്ചു വന്നു മക്കയ്ക്ക് ഇടയ്ക്ക്. അപ്പോൾ പിന്നെ എല്ലാവരും വലിയ യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല, അത്രയും സൈന്യമായിട്ടവരുന്നു. ഒരുപാട് ഗോത്രങ്ങളെ കീഴടക്കി, അതിനൊക്കെ ഒരുപാട് പേരെ മുസ്ലിമായിട്ട് മതപരിവർത്തനം ചെയ്തു, അങ്ങനെ വലിയൊരു സൈന്യമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവർ ബഹുദൈവ വിശ്വാസികളാണ്. അവിടെയാണ് പറയുന്നത് ബഹുദൈവ വിശ്വാസികളെ കാണുന്നിടത്ത് വച്ച് അവരോട് യുദ്ധം ചെയ്യുക, വധിക്കുക എന്ന് പറയും. അവർ കീഴടങ്ങി ഏകദൈവ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെയും പറയുന്നുണ്ട് അങ്ങനെ വരുന്നവരോട് സഹോദരന്മാരാണ് അവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിലെ സഹോദര്യം എന്ന് പറയുന്നത് അതാണ്, മുസ്ലീമിനോടുള്ള സഹോദര്യമാണ്. അപ്പോൾ ഇവരെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ ഇന്നും ചൊല്ലുന്നത് എന്താണ്? ഇന്നും ഈ സത്യനിഷേധികൾ, ഇവിടെ ശത്രു അതാണ്, സത്യത്തെ നിഷേധിക്കുന്നവർ. എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹുവിനെ ഏകദൈവമായി ആരാധിക്കാത്തവർ, നബിയെ പ്രവാചകനായി സ്വീകരിക്കാത്തവരുടെ ഇന്നും പള്ളികളിൽ ചൊല്ലുന്നതാണ് എല്ലാ ദിവസവും. സന്താനങ്ങൾ അനാഥരാകണമേ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണോ അവരച്ഛനമ്മയും കൊല്ലണമെന്നാണ്, ഇതാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നും. പക്ഷെ പ്രാർത്ഥിക്കുന്ന മിക്കവാറും മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. ഇന്നും ഇതാ പ്രാർത്ഥിക്കുന്നത്, ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇതാണ്. അപ്പൊ സത്യനിഷേധികളെ കൊല്ലുക, അവരോട് യുദ്ധം ചെയ്യുക, അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദിനെ ഒരു പലതരത്തിലും വ്യാഖ്യാനിക്കും. എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി, ശരീരം കൊണ്ടുള്ള ജിഹാദ്, മനസ്സുകൊണ്ടുള്ള ജിഹാദ് ഒക്കെ പറഞ്ഞാലും വ്യക്തമായും പറയുന്നുണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുക. ഇത് എന്റെ തസ്വീറുകളുണ്ട്. തസ്വീർ എന്ന് വെച്ചാൽ വ്യാഖ്യാനങ്ങൾ, ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആയുധമെടുത്ത് ഇതാണ് യുദ്ധം ചെയ്യുക എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. അപ്പോ മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, അത് ഞങ്ങളിന്ന് അങ്ങനെ യുദ്ധം ചെയ്യുന്നുണ്ടോ, നബി അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ന് ആരെങ്കിലും കൊല്ലുന്നുണ്ടോ? ഇല്ല, ശരിയാണ്. കാരണം ഇപ്പൊ ഇന്ത്യയെ തന്നെ എടുക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ ആർക്കും മതത്തിന്റെ പേരിൽ ആരെയും അങ്ങനെ സംഘടിച്ച് കൊല്ലാനൊന്നും പറ്റത്തില്ല, കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ കൊല്ലുന്നില്ല. പക്ഷെ ഈ മതത്തിൽ നല്ല ഉറച്ച വിശ്വാസമുള്ളവർ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് സിറിയയിലും മറ്റും പോകുന്നു, അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്യുന്നു. ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അതാണ് അതാണ് ദീൻ. അതിനുവേണ്ടി അവർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത്രയും വിശ്വാസമുള്ളവർ അവിടെ പോകുന്നു. കാരണം അവർക്ക് റസൂലിനെ അനുസരിച്ചേ പറ്റൂ. അടിമയെന്നാണ് ഒരു മുസ്ലിം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഏകദൈവത്തിൻ്റെയും റസൂലിൻ്റെയും അടിമയെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കതനുസരിച്ചേ പറ്റൂ. പിന്നെ എന്താണ്, ഈ സാഹചര്യങ്ങളിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവർക്കതിനെ തള്ളിപ്പറയാൻ പറ്റില്ല ഒരിക്കലും. ഈ എഴുതിയിരിക്കുന്നതിന് തള്ളിപ്പറയാൻ അവർക്ക് പറ്റത്തില്ല. സത്യനിഷേധി, സത്യനിഷേധി, സത്യം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. എന്താണോ ഈ അള്ളാഹുവായ ഏകദൈവത്തിൽ വിശ്വസിക്കുക, മുഹമ്മദിനെ അവസാനത്തെ പ്രവാചകനായി സ്വീകരിക്കുക, ഇതാണ് മുഖ്യം, ഇതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ കാഫിറാണ്. അതാണ് ഈ പറയുന്ന എന്ത്, ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് അവനോട് യുദ്ധം ചെയ്യുക, അവനെ കൊല്ലുക എന്ന് പറയുന്ന ഈ കാഫിറി തന്നെയാണ്. ഇത് നിങ്ങൾ മലയാളം ഖുറാനെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, അതിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു, പിന്നെ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇവര് അതുകൊണ്ട് ഇവര് മുഹമ്മദ് നബി മരിച്ച് 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലെത്തി ഇവര് മുസ്ലിങ്ങൾ ആക്രമിച്ച് ഉണ്ട്. അത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഏരിയയിൽ നിന്ന് വെച്ചാൽ അവരുടെ ആ ഭാഗത്ത് നിന്ന് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളും മുഴുവൻ പുറത്താക്കുമെന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ മതപരമായ യാതൊരു സഹിഷ്ണുതയില്ലാത്ത നിലപാടാണ് നബി സ്വീകരിച്ചത്. അപ്പോൾ അതൊരു മുസ്ലിമിന് അങ്ങനെ അനുസരിക്കാതിരിക്കാൻ പറ്റും. അനുസരിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഈ മതത്തിന്റെ ഇത് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ട്, നബി പറഞ്ഞ മനസ്സിലാകാത്തതുകൊണ്ട്. കാരണം ഈ പഴയകാലത്ത് ഈ മദ്രസകളിൽ ഇങ്ങനെ ഓതിപ്പഠിക്കുകയാണ്. നമ്മളീ സംസ്കൃതത്തിൽ നിങ്ങളിപ്പോൾ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം വെച്ചുകൊണ്ടൊന്ന് ഓതിപ്പഠിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥമൊന്നും ആർക്കും അറിയത്തില്ല. നിങ്ങൾ ദൈനംദിനം ചെല്ലുന്ന സംസ്കൃത ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം പലതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയണമെന്നില്ല. അതിങ്ങനെ ഒരു ചൊല്ലും, പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിക്കാൻ ബാധ്യസ്ഥനാവും. കാരണം എന്താണ്, അല്ലാഹുവിൻ്റെയും റസൂലിന്റെ അടിമയാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നു. അനുസരണയുള്ളവനെന്നാണ്, ഇവർ രണ്ടുപേരെയും അനുസരിക്കണം. അപ്പൊ അത് ചെയ്യല്ലേ പറ്റൂ. അങ്ങനെ വരുമ്പം ഇപ്പൊ ഇന്ത്യയിൽ അതൊക്കെ നടപ്പിലാക്കാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ പിന്നെ അവര് പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പ്ലാൻ ചെയ്യും. കാരണം അത് മതത്തിലുള്ളതാണ്, മതത്തിലുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിൽ അത് അറിയാതിരിക്കണം. ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ഇവിടെ നിന്നുള്ളവർക്ക് അത് അറിയത്തില്ല. അറിഞ്ഞാൽ തന്നെ അവർ വിചാരിക്കും എന്താണ് ഇതിനൊക്കെ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടാന്ന് വിചാരിക്കും. അപ്പൊ കാലമൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് അവർക്ക് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നു, ഈ ജിഹാദിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാശമാണ്, ഇവിടെ അതൊന്നും വിജയിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അവർ ഉപേക്ഷ വിചാരിക്കുകയാണ്. പക്ഷെ ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞതനുസരിച്ചേ പറ്റും. അതാണ് അവൻ ഇവിടെ നടക്കാത്തതുകൊണ്ട് പുറത്ത് പോകും, സിറിയയിലേക്ക് വണ്ടി കയറുന്ന അതുകൊണ്ടാണ്. കാരണം അത് മുഹമ്മദ് പഠിപ്പിച്ചതാണ്, അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് ആൾക്കാരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ISIS താലിബാനും ഒക്കെ അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അവരിതൊക്കെ ശരിക്കും പഠിച്ചിട്ട് അവരെ മദ്രസകളിൽ ഇതൊക്കെ ശരിക്കും പഠിപ്പിച്ചിട്ട് അത് പഠിച്ചു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവിശ്വാസികളോട് യുദ്ധം പ്രഖ്യാപിക്കും, അവരാ യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഇത് ഇന്ന് എന്താ നന്മ. പിന്നെ ഇന്നത്തെ മനുഷ്യർ, ആധുനിക മനുഷ്യർ ഇന്ന് വിദ്യാഭ്യാസം ഒക്കെ നേടിയ മുസ്ലിങ്ങൾ ഇതിനെയൊക്കെ അവഗണിച്ച് കളയും. ഒരുപാട് പേര് ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് കരുതി അവരത് അവഗണിച്ചിട്ട് അവർ ബാഹ്യമായ ഒരു ആചാരം മാത്രമായിട്ട് ഇസ്ലാമിനെ, അല്ലെങ്കിൽ വെറും പേരിന് വേണ്ടി മാത്രം കൊണ്ടു കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ ഇതിനെ ഈ പറയുന്ന ഈ തീവ്രതയൊക്കെ, തീവ്ര ഹിംസയൊക്കെ അവരങ്ങ് ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ഇവിടെയൊക്കെ സമാധാനം നിലനിൽക്കുന്ന അതുകൊണ്ടാണ്. ആ മതത്തിലവർ മതത്തിൻ്റെ തീവ്ര ഹിംസ അവർ അവഗണിക്കുന്നതുകൊണ്ടാണ്. അവർക്കും ജീവിക്കണം. ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടായാൽ അവർക്ക് തന്നെ നഷ്ടം എന്നവർക്കറിയാം. അതുകൊണ്ട് അല്ലാത്തവർ, അറിയാത്തവർ ഇങ്ങനെ മുസ്ലിമായി ജീവിക്കുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഒരു മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു വിവേചനയെ നമുക്ക് അറിഞ്ഞിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയം. അവിടെ അങ്ങനെ ഒരു വിചാരമേ വന്നിട്ടില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിമായിരുന്നു എൻ്റെ. അങ്ങനെ ഒരു വിചാരമേ തോന്നിയില്ല. പിന്നീട് എന്താണ് ഇത് ഇവിടെ ഇത് ഈ തീവ്രത വരാൻ കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഗൾഫ് വന്ന് അവിടെ ഈ ഏകദേശം ഒരു 58 ആകുമ്പോഴാണ് എണ്ണ വ്യവസായം തുടങ്ങും. 60 ആകുമ്പോഴാണ് എണ്ണ വ്യവസായം തുടങ്ങും. എണ്ണ വ്യവസായം വന്ന് പണം വന്നു. പണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ സലഫി തീവ്ര ചിന്ത, മത തീവ്ര ചിന്ത ആശയങ്ങളെ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി, പൈസ മുടക്കി. അങ്ങനെ ഇവിടുന്ന് ഗൾഫിലൊക്കെ പോയവർ ഈ മതം, തീവ്ര മതം പഠിച്ച് ഇവിടെ കേരളത്തിൽ വന്ന് ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഇസ്ലാം മതത്തിൽ ഈ തീവ്രത, തീവ്ര ചിന്ത എന്ന് വെച്ചാൽ ഹിംസാത്മകമായ ചിന്ത കടന്നു വരുന്നത് ഈ ഗൾഫ് പണം വന്നതിന് ശേഷമാണ്. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപികയോ ഒരു കുട്ടിയോ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീയോ ഞാനൊരിക്കലും, എനിക്കൊരു 10-22 വയസ്സ് വരെ ഞാൻ തിരുവനന്തപുരത്ത് ഈ കറുത്ത വസ്ത്രം മൂടിയ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കറുത്ത വസ്ത്രം ചുറ്റിക്കെട്ടിയ ആളിനെ ഞാൻ ആദ്യം കാണുന്നത് കാശിയിൽ വെച്ചാണ്. കാശിയിൽ ചെന്നിറങ്ങി ഞാനൊരു ദിവസം റോഡ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ദൂരെ നിന്ന് കറുത്ത വസ്ത്രം, ഞാൻ ഇങ്ങനെ അമ്പരം, ഇതെന്തായി വരുന്നത്, എനിക്ക് മനുഷ്യനാണെന്ന് പോലും തോന്നിയില്ല. ദൂരെ നിന്ന് കറുത്ത വസ്ത്രം മൂടിക്കെട്ടിയ ഒരു സാധനം ഇങ്ങനെ വരുന്നു. എൻ്റെ തലകകത്ത് ഇങ്ങനെ ഒരു അഴുതിയില്ലായിരുന്നു. ഞാൻ അതിശയിച്ചത് എന്തായി വരുന്നത് എന്നിങ്ങനെ. എന്നിട്ടും എനിക്ക് പിടികിട്ടിയില്ല, ഇത് ഒരു മുസ്ലിം സ്ത്രീയാണ്, ദേഹം മൊത്തം കറുപ്പ് കൊണ്ട് മൂടി, എനിക്ക് പിടികിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് സർവ്വസാധാരണമായി അവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അതിശയമായിരുന്നു. എന്തിനാ അവരിങ്ങനെ കറുത്ത ഇതുകൊണ്ട് മൂടിക്കെട്ടി കിടക്കുന്നു? അപ്പൊ അതിനുശേഷമാണ് കേരളത്തിൽ വ്യാപകമായിട്ട് ഇതൊക്കെ വന്നത്. ആ വരുന്നത് എന്താണ്? അവരുടെ ഈ ഹിംസാത്മകമായ മത തീവ്രതയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നത്. അതിൻ്റെ അടിസ്ഥാനം ഇവിടെ ഹദീസുകളിലും തസ്വീറുകളിലും എന്തിനു ഖുറാനിൽ തന്നെയുണ്ട്. അത് അവരെ സംബന്ധിച്ച് അതൊക്കെ സുന്നത്താണ് എന്ന് വെച്ചാൽ ധാർമ്മികമായ അനുഷ്ഠാനമാണത്. അതവർക്ക് ചെയ്തേ പറ്റൂ, അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. ഇതിനകത്ത് എന്താ സാരമുള്ളത്? എന്താ ഇതിനകത്ത് സാരമായിട്ടുള്ളത്? ഇതിനകത്തൊരു സാരമില്ല. കുറെ ആൾക്കാർ പരസ്പരം സംഘടിച്ച് അവർ പരസ്പര സഹോദരന്മാരായി കഴിയുന്നു, എന്നിട്ട് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്നു. ഇതിലെന്താ ഇതുള്ളത്? അത് മതത്തിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ലോകത്തെന്നും ഉണ്ടായിരുന്നു. അത് ഇത്തരം മതവിശ്വാസങ്ങളുടെ പേരിൽ യുദ്ധം വരുമ്പോഴാണ് ഇങ്ങനെ ഉള്ള വിശ്വാസത്തെ സ്വീകരിക്കാത്തവർക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നത്. അത് വളരെ അപകടകരമാണ് മതത്തിന്റെ പേരിലുള്ള ആ യുദ്ധം എന്ന് പറയുന്നത്. വലിയ അപകടകരമായ ഒരു സംഗതിയാണ്. അപ്പോ യുദ്ധത്തിൽ വിശ്വസിക്കാത്തവർ അവരെങ്ങനെ ജീവിക്കും? അവര് ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ അവരെ കൊന്നുകളയും, വധിക്കണമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ലോകത്തെങ്ങനെ സമാധാനം വരും? എന്നിട്ട് പറയുന്നത് സമാധാന മതമെന്നാണ് പറയുന്നത്. ഇന്ന് അവർ പ്രചരിപ്പിക്കുന്ന സമാധാനപരമാണ്. നബിയെ കുറിച്ച് പറയുന്നത് സല്ലല്ലാഹു അലൈഹി അസല്ലം, നബി എന്നവർ പറയത്തില്ല, സല്ലല്ലാഹു അലൈഹി അസല്ലം എന്നേ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോ നബി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാലും, മുഹമ്മദ് എന്നുള്ള പേര് കേട്ടാലും ഇതുകൂടെ ചേർത്ത് പറയണമെന്നാണ് ഒരു മുസ്ലിമിന്റെ നിയമം. അതാണ് എന്താണ് ആ പറയുന്നതെന്നറിയാമോ? അവനിൽ സമാധാനം ഉണ്ടെന്നാണ്. അതാണ് പറയുന്നത് സമാധാന മതം. അവനിൽ സമാധാനമുണ്ട്. എവിടെ സമാധാനം? ബഹുദൈവ വിശ്വാസി കാണുന്നിടത്ത് വെച്ച് യുദ്ധം ചെയ്യണം, കൊല്ലണമെന്ന് പറഞ്ഞാൽ എവിടെയാ സമാധാനം? ഇത് മുസ്ലിം പണ്ഡിതന്മാരാണ് മലയാളത്തിൽ അർത്ഥം എഴുതി വെച്ചിരിക്കുന്നത്, നമ്മൾ അല്ലാതെ അർത്ഥം എഴുതിയല്ല. അവനിൽ അള്ളാഹു പ്രീതനാണ്, അവൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇതെപ്പോഴും ഒരു മുസ്ലിം ഓർത്തുകൊണ്ടേയിരിക്കും ഏത് സമയവും. വെള്ളിയാഴ്ചയൊക്കെ ഇവരെ പ്രാർത്ഥനകൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സമാധാനം എവിടെയാ? സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? എന്ത് സംഭവിക്കണം? ഇങ്ങനെ സമാധാനം വരണമെങ്കിൽ എല്ലാവരും മുസ്ലിം ആവണം. അതായത് ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. പല ഗോത്രങ്ങളായിരുന്നു, അതിവിശ്വസിച്ചവൻ മുസ്ലിമാവും. മുസ്ലിം അല്ലാത്തവനെ ആണ് ഇവിടെ കൊല്ലാൻ പറഞ്ഞത്. ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ മതം സ്വീകരിക്കുക. എങ്ങനെ? അത് പിന്നെ വേറെ, അത് അടുത്തത്, അതിനി അടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യം, അത് അടുത്ത വിഷയം. അപ്പോ ഈ പ്രവാചകന്റെ തീരട്ടെ, ഈ പ്രവാചകന്റെ കാരുണ്യം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണ്ടേ? പ്രവാചകന്റെ പ്രശ്നങ്ങൾ തീരട്ടെ. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാൻ കാരുണ്യമില്ലാത്ത ആളെന്നൊന്നും പറയുന്നില്ല. ഇനി വന്ന് എന്റെ കഴുത്ത് ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോകണ്ട, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണ്, അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് പറയുന്നു. അവരുടെ തന്നെ വ്യാഖ്യാനങ്ങൾ, അല്ലാതെ നമ്മുടെ വ്യാഖ്യാനമൊന്നുമല്ല. ഹിന്ദുക്കളാരും അതിന് പോയി വ്യാഖ്യാനമൊന്നും എഴുതിയിട്ടില്ല. മുസ്ലിങ്ങൾ എഴുതിയ വ്യാഖ്യാനവും തർജ്ജമയും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ മുസ്ലിം പണ്ഡിതന്മാർ ഈ പിന്നെ നമ്പിയുടെ കാലശേഷം പിന്നെ അങ്ങോട്ട് ഓരോ വർഷവും ഇവർ പുതിയ പുതിയ പണ്ഡിതന്മാർ വന്ന് ഇതിനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചൊക്കെ കുറേ വർഷങ്ങളോളം ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മുസ്ലിം ഒരു വർഷത്തിൽ ഒരിക്കൽ ജിഹാദ് ചെയ്തിരിക്കണം. ജിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടുത്തെ എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ പറയും ജിഹാദെന്ന് പറഞ്ഞാൽ തിന്മയോട് യുദ്ധം ചെയ്യുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ അവർ വ്യാഖ്യാനിച്ച് മറ്റേതിനെ മാറ്റുകയാണെങ്കിൽ നല്ലത് തന്നെ. ജിഹാദെന്ന് വെച്ചാൽ തിന്മയോട് യുദ്ധം ചെയ്യുക, നല്ല കാര്യം. അങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയാണെങ്കിൽ, പക്ഷെ അത് വാസ്തവത്തിലുള്ള ജിഹാദിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് പറയണമെങ്കിൽ അത് പറയുമ്പോൾ ഇതുകൂടെ പറയണം. എന്താണോ ഞങ്ങളുടെ കിതാബി പറഞ്ഞിരിക്കുന്നത് ജിഹാദ് എന്ന് വെച്ചാൽ വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങളിപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വലിയ പരിവർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് മറ്റേ കാര്യം പറയാതെ ഒരു മുസ്ലിം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ജിഹാദ് നിർബന്ധമായും ചെയ്തിരിക്കണെങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അവിശ്വാസികളോട് യുദ്ധം ചെയ്യണം, ആയുധമെടുത്തെന്ന് ഒരു എഴുതി വെച്ചിട്ടുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ആയുധമെടുത്ത് ജിഹാദ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആയുധമെടുത്ത് ജിഹാദ് ചെയ്യണമെന്ന് എഴുതി വെച്ചത് ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പൊ ഞങ്ങളുടെ ജിഹാദിന്റെ അർത്ഥം തിന്മയോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരി, അവരത് പറയത്തില്ല. അവർ ഈ ആയുധത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്ന പെയിന്റ് അടിക്കും. എന്താ പറയുന്നത്, ജിഹാദ് എന്ന് വെച്ചാൽ തിന്മയോട് യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ മറ്റെവിടെ കിടക്കുകയാണ്, അതിനെ നിഷേധിക്കുന്നില്ല. ആ നിഷേധിക്കാത്തിടത്തോളം കാലം അത് ഏത് സമയവും പൊങ്ങി വരാം. അതാണ് അതിന്റെ അപകടം. അപ്പൊ അതിനെ നിഷേധിക്കണം. ഈ ജാതിയുടെ കാര്യം പറയും പോലെയാണ് ഇത്. ജാതി ഇല്ല എന്ന് പറയും, പക്ഷേ ജാതി ഉണ്ടായിരുന്നു അത് അസംബന്ധമാണ് എന്ന് പറയാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതേസമയം പൊങ്ങി വരാമെന്നാണ്. ഇപ്പൊ ജാതി ഇല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, അത് ഉണ്ടായിരുന്നു അത് അസംബന്ധമാണെന്ന് പറയണം. എന്നാലേ ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അതുപോലെ തന്നെയാണ് ജിഹാദിന്റെ കാര്യത്തിലും. ഇന്നിപ്പോ ഇതൊക്കെ രാഷ്ട്രീയമായി വരുമ്പോഴത്തേക്ക് ഒരു വലിയ സമാധാന മതക്കാരായി നടന്നിട്ട് പറയും അങ്ങനെ ജിഹാദൊന്നും ഇല്ല. പക്ഷേ ഈ ഗ്രന്ഥത്തെ എഴുതി വച്ചിരിക്കുന്നു. ഒരു ഈ ഒമ്പതാം അധ്യായത്തിൽ തന്നെ പലതവണ ഇത് ആവർത്തിക്കുന്നുണ്ട്, പല രീതിയിൽ. സത്യനിഷേധികളോടും കപട വിശ്വാസക്കാരോടും നിങ്ങൾ പരുഷമായി ഇരിക്കുക, പരമാവധി പരുഷമായി പെരുമാ. എന്നുവെച്ചാൽ യുദ്ധമാണ് ഇതൊക്കെ. ആ യുദ്ധം എന്നുള്ളതിന് അവർ മയപ്പെടുത്തിയാണ് പരമാവധി പരുഷമാക്കുക എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. യുദ്ധം എന്നുള്ളതിന് ഇപ്പം മലയാളത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അവർ സമരം എന്നാകും. കാരണം സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി സമരം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് യുദ്ധത്തിന് വരെ എന്ത് വാക്ക് ഉപയോഗിക്കും, സമരം ചെയ്യുക ഇങ്ങനെയാക്കും. കാരണം സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ഗാന്ധിജിയുടെ സമരം ആയിരിക്കും. അതൊന്നുമല്ല, വാളെടുത്ത് സമരം ചെയ്യാനാ പറയുന്നു. അപ്പോൾ അത് യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴിപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റൊരു വിശ്വാസിയുടെ നേരെ യുദ്ധം പ്രഖ്യാപനം നടത്തുന്നത്. അതൊരു മതത്തിന്റെ പ്രവാചകൻ തന്നെ നടത്തുക, അല്ലെങ്കിൽ ആ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രവാചകൻ പറയുക, ഇതൊക്കെ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. ആ മതത്തിൽ പിന്നെ വേറെ എന്ത് സാരമാ ഒരാൾ കണ്ടെത്തുന്നു? അപ്പോൾ മതസാരമെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അർത്ഥം. മതസാരമെന്ന് പറഞ്ഞാൽ ഒരർത്ഥമേ ഉള്ളൂ. എന്താണ്? എന്താണ് മതസാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? ആ അതേ പറയാൻ പറ്റും. വേറെ ഈ പറയുന്ന മതങ്ങളെയൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗുരുവിനുമായിട്ട് സംഭാഷണം നടത്തി എന്ന് പറഞ്ഞ് സി വി കുഞ്ഞുരാമൻ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ പുള്ളിയുടെ അഭിപ്രായമാണ്. പിന്നെ ആശയം കൊണ്ടാണെങ്കിലും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കർത്താവിനുള്ളത് കർത്താവിന്, സീസറിനുള്ളത് സീസർ. എന്നുവെച്ചാൽ അവിടെ മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. അതങ്ങനെ വ്യാഖ്യാനിക്കാം. ആണ് പറഞ്ഞത് കർത്താവിനുള്ളത് കർത്താവിന്, സീസറിനുള്ളത് സീസറിന്. മതം വേറെ, രാഷ്ട്രീയം വേറെ. മതമെന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസമാണ്, അത് വിശ്വാസമായിരിക്കണം. ക്രിസ്തു പറയുന്ന അതാണ്. അപ്പം അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ മതം രാഷ്ട്രീയമല്ല, ഒന്ന് തന്നെ, രണ്ടല്ല. അത് ഇത് വലിയ അപകടകരമായൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അപകടം അപകടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് എന്താ പരിഹാരം? അത് അവർ തന്നെ തീരുമാനിക്കണം. ആര്? ഈ മതത്തെ വിശ്വസിക്കുന്നവർ തന്നെ. ഈ കാലഹരണപ്പെട്ട ഈ ആശയങ്ങൾ ഇതൊന്നും ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഭാവിക്ക് ഇത് ശരിയില്ലെന്ന് പറഞ്ഞവർ തള്ളിക്കളയാൻ തയ്യാറാവും. തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളുടെ കിതാബിലില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ കിതാബിലുണ്ട്, പക്ഷെ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയണം. ഇതല്ല വേറെ പരിഹാരമൊന്നുമില്ല. അങ്ങനെ സ്വയം അവർ കറക്റ്റ് ചെയ്താലേ ഇതിന് പരിഹാരം ഉണ്ടാവും. അല്ല നമ്മൾ പുറമേ ഇരുന്നും കൊണ്ടോ പല മതസാരവും ഏകമൊന്നോ ഉപജാതി ഒരുമതം എന്ന് പറയുന്നു, ഇതിന് പരിഹാരമാകത്തില്ല. അവർ സ്വയം തീരുമാനിക്കണം. അവർ സ്വയം അത് തീരുമാനിക്കണം. ആ മതവിശ്വാസികൾ തീരുമാനിക്കണം. നിങ്ങളിപ്പോൾ ജാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതി ഉള്ളവനാണ് തീരുമാനിക്കേണ്ടത്. ജാതിയില്ല എന്ന് പറഞ്ഞാൽ ജാതി ഉള്ളവനത് തീരുമാനിക്കണം. എന്താണ് ജാതിയില്ല എന്ന് അവൻ പറയണം, ഉള്ളവൻ പറയും. ജാതിയില്ലാത്തവൻ അത് പറഞ്ഞിട്ട് എന്താ, അതുകൊണ്ട് എന്താ പറയാ? ജാതിയുണ്ട്, നഷ്ടമുണ്ടായിട്ടുള്ളവൻ പറയാണ് ജാതിയില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വിശേഷിച്ച് യാതൊരു പ്രയോജനവുമില്ല. ജാതിയുണ്ട്, ലാഭം ഉണ്ടായിട്ടുള്ളവൻ പറയണം ജാതിയില്ല എന്ന്. എന്നാലേ അത് ജാതിയില്ലായ്മയാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? അക്കൂട്ടർ തന്നെ പറയണം, ഞങ്ങളിതിനെ തള്ളിക്കളയുന്നു. അല്ല നമ്മൾ മാറി എന്നിട്ട് ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല. അവരത് ഉൾക്കൊള്ളാത്തടത്തോളം കാലം അവിടെയാണ് പ്രശ്നം. അതാണ് അതിൻ്റെ വാസ്തവം, പ്രായോഗികത, യാഥാർത്ഥ്യം അങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോ ഈ എന്താണ് ഈ മതം പഠിക്കുന്നവരെ ഒക്കെ നോക്കുമ്പോൾ കാണുന്നത്, ഇവരെല്ലാം ഏത് മതത്തിലായാലും ശരി, അത് ഏത് മതമായാലും ശരി, ഈ മതത്തിലുള്ള പോരായ്മകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ന്യായീകരിച്ച് ശരിപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനെ തള്ളിക്കളയാനല്ല, അത് അപകടമാണോ? യുദ്ധം എന്ന് പറയുന്ന ജിഹാദ്, അത് കൃഷ്ണൻ പറഞ്ഞാലും നബി പറഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെ. പറഞ്ഞാൽ രണ്ടും ജിഹാദാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണം. രണ്ട് അതിൽ ഒന്നിനെ നമ്മൾ ന്യായീകരിക്കുകയും വേറെ തെറ്റെന്നും പറയുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇതിനെ ന്യായീകരിക്കുക, ഇത് ധർമ്മയുദ്ധമാണ്, അവരും ധർമ്മയുദ്ധം തന്നെ പറയും. അപ്പോൾ നമ്മുടെ യുദ്ധമൊക്കെ ശരിയാണ്, നമ്മുടെ ദൈവങ്ങൾക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവാചകനും യുദ്ധം ചെയ്യാം. തെറ്റാണെങ്കിൽ ഇത് രണ്ടും തെറ്റാണെന്ന് പറയുന്നു. ഇവിടെ മഹാഭാരത യുദ്ധം തന്നെ സ്വത്ത് തർക്കമാണ് യുദ്ധത്തിലേക്ക് പോയത്. വെറും സ്വത്ത് തർക്കം അല്ലേ. ഇവിടെ മുഹമ്മദ് പറയുന്നതെല്ലാം വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു യുദ്ധമാണ്. ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസി ബഹുദൈവ വിശ്വാസിയോട് യുദ്ധം ചെയ്യും. പക്ഷെ ഇവിടെ തന്നെ ഈ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ സ്വത്ത് തർക്കത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്നുള്ളതൊക്കെ അങ്ങ് പോയി. പിന്നെ അതിനെയും പറയുന്നത് എന്താണ്? ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്നാണ് എന്ന് വരുമ്പം അത് അപകടമാണ്. ഇനി സ്വത്തിന് വേണ്ടി രണ്ടുപേരും അടുപൊഴി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അത് സ്വത്തിന് വേണ്ടിയാണ്, അതവിടെ തീരും. പക്ഷെ ധർമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കത്തില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അപകടം. അതുപോലെ തന്നെ ഇവിടെ വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അതുപോലെ അപകടമാണ്. അല്ലാതെ ഈ ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനും അവരെ പെണ്ണുങ്ങളെ പിടിച്ചെടുക്കാനും അടിമക്കച്ചവടം നടത്താനും ഒക്കെയാണ് യുദ്ധം ചെയ്തെങ്കിൽ അത് പ്രശ്നമില്ല. അതൊക്കെ ഒരു കാലത്ത് ലോകം മുഴുവൻ നടന്നതാണ്. പക്ഷേ ഇത് മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിലുള്ള യുദ്ധമാണ്, അത് അപകടമാണ്. അപ്പോ യുദ്ധത്തെ ആ വിശ്വാസത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒക്കെ വേർപെടുത്തണം. ഇപ്പോ സീതയെ മോഷിച്ചുകൊണ്ട് പോയി രാമ യുദ്ധം ചെയ്യുന്ന പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഒരു പെണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യും, അതൊരു പെണ്ണിന് പ്രശ്നം തീരുന്നതാണ്. പക്ഷെ അത് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതേ അപകടം തന്നെയാണ് വിശ്വാസത്തിന്റെ പേരുള്ള യുദ്ധങ്ങളിലും വരുന്നത്. എന്ന് വെച്ചാൽ ധർമ്മയുദ്ധം എന്ന് പറയുമ്പോൾ അത് അവസാനിക്കില്ല യുദ്ധം. അപ്പൊ ആർക്കും ഞാൻ ധർമ്മിയാണ് നീ അധർമ്മിയാണെന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും യുദ്ധം ചെയ്യാം. പിന്നെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അന്നത്തെ കാലഘട്ടത്തിൽ പല ഗോത്രങ്ങൾക്ക് പല ദൈവമാണ്. ഈ പല ദൈവമായതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ അതീശത്വം, നേതൃത്വം ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവരെല്ലാവരെയും കൂടെ ഏകാധിപത്യത്തിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? എല്ലാവരുടെയും ദൈവം വേറെയാണ്, എല്ലാവരുടെയും നേതാക്കന്മാർ വേറെയാണ്, പല ഗോത്രങ്ങളാണ്. അപ്പോൾ ഒരാൾ ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം എൻ്റെ അധീനത്തിൽ വരണം, ഏകാധിപത്യത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ എല്ലാ ദൈവങ്ങളെയും കൂടെ ഒരു ദൈവമാക്കേണ്ടി വരും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ദൈവം, ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിമകൾ. അതാണ് മുഹമ്മദ് നബി സ്ഥാപിച്ചെടുത്തതാണ്. അനേക ഗോത്ര ദൈവങ്ങൾ, അനേക ഗോത്ര നേതാക്കന്മാർ, അവരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഞാൻ എൻ്റെ ഏകദൈവം എന്ന് പറയുന്ന ഏകാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഏകദൈവ വിശ്വാസത്തെ കൊണ്ടുവരുന്നത്. അല്ലാതെ വേറെ താത്വികമായ കാര്യങ്ങളൊന്നുമില്ല. ദൈവം ഒന്നായാലെന്ത്, പത്തായാലെന്ത്, നൂറായാലെന്ത്, അതെന്താ പ്രശ്നം? എല്ലാം ദൈവമല്ലേ? ദൈവമേ രണ്ടായ എന്താ കുഴപ്പം? കാരണം രണ്ടും ദൈവമാണല്ലോ, പിന്നെന്താ പ്രശ്നം? ഒന്ന് ദൈവവും ഒന്ന് ചെകുത്താനും ആണെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഒരു ദൈവം ഒരു ചെകുത്താനും, അവിടെ പ്രശ്നം വരും. ഇപ്പൊ രണ്ട് ദൈവമുണ്ട്, രണ്ട് ദൈവമാണെങ്കിൽ ആർക്കാ അതുകൊണ്ട് എന്താ നഷ്ടം വരുന്നത്? എന്താ ആർക്കാ പ്രശ്നം? മനുഷ്യർക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും വരത്തില്ല. കാരണം രണ്ടുപേരും ദൈവമാണ്, എന്താ അതെന്താ കുഴപ്പം? എന്താണ് നൂറ് ദൈവം ആയിക്കോട്ടെ, ആയിരം ദൈവം ആയിക്കോട്ടെ, അതൊന്നും ആർക്കും നഷ്ടം വരുന്ന കേസല്ല. പക്ഷെ ഏകാധിപത്യം എന്ന് വരുമ്പോൾ അന്ന് ഗോത്രങ്ങളുടെ എല്ലാത്തിൻ്റെ മേലുള്ള നേതൃത്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൈവം വന്നാലേ പറ്റൂ. അല്ലെങ്കിൽ ഒരു ദൈവത്തെ ആരാധിക്കുന്നവൻ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവന്റെ നേതൃത്വത്തെ അംഗീകരിക്കില്ല. അതാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത്. അല്ല അതിനകത്ത് വേറെ താത്വികമായ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പൊളിറ്റിക്സാണ്. പൊളിറ്റിക്കലായിട്ടുള്ള റീസണേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു അവിടെ ഏകാധിപത്യം ഒരു, പിന്നെ അങ്ങനെ തന്നെ ഒരു ഖലീഫ അതിന്റെ കീഴിൽ ബാക്കിയുള്ളവർ ആ ഒരു നേതൃത്വത്തിന് വേണ്ടി പിന്നെ അടി, പിന്നെ യുദ്ധം. അതിപ്പോ ഇസ്ലാമിനും പിന്നെ 600 വർഷം മുമ്പുള്ളതാണ് ക്രിസ്തു മതം. അവരെയും ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അരൂപിയാണെന്നാണ്, രൂപമില്ല എന്നാണ്. ഇതുവരെ പറയുമെങ്കിലും നബി തന്നെ ഖുറാഖ് എന്ന് പറയുന്ന ഒരു സാമാനത്തിന്റെ പുറത്തു കയറി എന്തോ ഒരു കഴുതിയ കുതിരയെന്തോ 7 ആകാശങ്ങളും മേളിപ്പോയി ദൈവമായിട്ട് സംസാരിച്ച്. അപ്പൊ രൂപമില്ലാത്ത ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവിടെ ദൈവം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സർവവ്യാപിയാണ്, രൂപമില്ലാത്തവനാണെന്ന് പറയുകയും ചെയ്യും. 7 ആകാശത്തിന്റെ മേളി അവിടെ ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് സംസാരിക്കുമെന്നും പറയും. അതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, രണ്ടും കൂടെ ശരിയാകത്തില്ല. അതൊക്കെ ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അവിശ്വാസത്തെ നമ്മൾ അധിക്ഷേപിക്കുക, ചോദ്യം ചെയ്യുകയല്ല, അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് പറയുകയാണ്. അവർ വിശ്വസിച്ചോട്ടെ, നമുക്കെന്താ? കുതിരപ്പുറത്ത് കയറിയുന്നോ, കഴുതപ്പുറത്ത് കയറുന്നോ, എന്തുണ്ടെങ്കിലും പുറത്ത് കയറി പൊക്കോട്ടെ, അതൊക്കെ അവരുടെ വിശ്വാസം. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ കല്ലിനെ വെച്ച് ആരാധിക്കുക, ദൈവത്തിനൊരു രൂപമുണ്ട്, പിന്നെ എന്തിനാ കാബയിൽ ഒരു കല്ല് വെച്ചിട്ട് അതിനെ പോയി മുത്തവിടുന്നത്? അതിന് പിന്നെ പല വ്യാഖ്യാനങ്ങളും. അതൊക്കെ എന്തിനാ ചെയ്യുന്നത്? അവിടെ രണ്ട് മലകളുണ്ട്. അത് പണ്ട് അള്ളാഹുവിന്റെ രണ്ട് മക്കൾ ആയിരുന്നു, ലാത്ത മനാത്ത എന്ന് പറയുന്നത് രണ്ട് മക്കളുടെ മലകളാണ്. അപ്പൊ ഇവരെ ആരാധിക്കാൻ വേണ്ടി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഇപ്പോഴും ഹജ്ജിന് പോകുന്നവർ ഇവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അത് പറഞ്ഞു, എന്തിനാ അങ്ങനെ ഓടുന്നത്? അപ്പം നബി പറഞ്ഞു, അത് അള്ളാഹുവിന്റെ മലയാണെന്ന്. പഴയതങ്ങ് കളഞ്ഞു, അള്ളാഹുവിന്റെ മലയാണ്, അതുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അത് ലാത്തയും മനാത്തയുടെയും മലയായിരുന്നു പഴയ രണ്ട് അള്ളാഹുവിന്റെ മക്കളുടെ ആയിരുന്നു. ഇതൊക്കെ ഒന്ന് പരിഷ്കരിച്ചെടുത്തേണം. പഴയ അനേക ദൈവ വിശ്വാസത്തെ തന്നെ ഒന്ന് മാറ്റിയെടുത്ത് ആ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഏകദൈവത്തെ കൊണ്ടുവന്നതാണ്. മലയുടെ അടുക്കിടന്ന് ഓടുന്ന എന്തും, കല്ലെറിയുന്ന എന്തൊന്നും, സാത്താനെ കല്ലെറിയുക. നമ്മുടെ ക്ഷേത്രത്തിൽ ചെയ്യുന്ന അതേ ആചാരം തന്നെ അവിടെ ചെന്ന് വലത് വയ്ക്കുക. നമ്മുടെ ഇവിടെ ചെന്ന് അമ്പലത്തിൽ നിന്ന് തീർത്ഥം വാങ്ങിക്കുന്നു, അവിടെ ചെന്ന് സംസം. കിണറ്റിൽ മോട്ടോർ വെച്ചടിച്ച് വെള്ളം എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ അത് തീർത്ഥമായി കൊണ്ടുവരുന്നു. ഇതൊക്കെ ഹൈന്ദവ ക്ഷേത്രാചാരം പോലെ തന്നെ അവിടെ കാണിക്കുന്നതല്ല. എന്നിട്ട് വിഗ്രഹാരാധന ഇല്ലെന്ന് പറഞ്ഞു തീർത്ഥജലം കൊണ്ടുവരുന്നു, വിഗ്രഹാരാധന ഇല്ലെന്ന് പറഞ്ഞു എന്താ അർത്ഥമുണ്ടോ? അപ്പോ പരിഹാരം എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. അവര് തന്നെ എന്ത് ചെയ്യണം, കാലം മാറുന്നു, ഇനി ഇതൊക്കെ തള്ളിക്കളയണം, ഇങ്ങനെയൊക്കെ ഉണ്ട് തള്ളിക്കളഞ്ഞു, ഇതൊന്നും ഇനി സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് ആ മതത്തെ പരിഷ്കരിച്ചാൽ ശരി. എന്നാലേ ലോകത്ത് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ എന്നും പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സിലോണിൽ നടന്നതുപോലെ പൊട്ടിത്തെറിച്ച് എത്ര പേരെ കൊന്നു, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പൊട്ടിത്തെറികൾ. ഈ മതം പഠിപ്പിച്ച തന്നെയാണോ? ഒരു ഇത്രയും ഒരു മതം ലോകത്ത് ഇത്രയും ഭീതി ഉണ്ടാക്കുന്നു, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു. ഇതിനെ അവരെ തന്നെ പരിഷ്കരിച്ചാലേ ശരിയാവും, വേറെ വഴിയൊന്നുമില്ല. പുതിയ തലമുറ വരുമ്പോൾ ഇതൊക്കെ കളയണം. അങ്ങനെ കളയുമ്പോൾ എല്ലാ മതങ്ങളും കളയേണ്ടി വരും, ഒന്ന് മാത്രം കളഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി മതങ്ങളൊക്കെ ശരിയാണോ? അല്ല, അതിലുമുണ്ട് ഇതേ പ്രശ്നങ്ങൾ, ഏറിയോ കുറഞ്ഞോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മതങ്ങളെല്ലാം മനുഷ്യൻ ഉപേക്ഷിച്ചാലേ സമാധാനം ഉണ്ടാവും എന്ന് അവസാനം നമുക്ക് മനസ്സിലാവും. മതവും മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയവും എല്ലാം കളഞ്ഞാലേ മനുഷ്യന് സ്വസ്ഥതയുണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാവും.